السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. الحمد للہ رب العالمین، الصلاۃ والسلام علی اشرف المرسلین وعلی آلہ وصحبہ اجمعین، اما بعد. تفسیر البیضاوی سورۃ البقرہ 14 ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അലിഫ്ലാം മീൻ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പൂർത്തിയാക്കിയത്. സൂറത്തുൽ ബക്കറയുടെ 2-ാമത്തെ ആയത്ത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന ആയത്ത് ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. സാധാരണ പോലെ ആദ്യം കുറച്ച് ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ദാലിക്കൽ കിതാബു, ദാലിക ഇഷാറത്തുൻ ഇല അലിഫ്ലാം മീം ഇൻ ഉവ്വില ബിൽ മുഅല്ലഫി മിൻ ഹാദിഹിൽ ഹുറൂഫി ഔ ഫുസ്സിറ ബിസ്സൂറത്തി അവിൽ ഖുർആനി ഫഇന്നഹു ലമ്മാ തുകല്ലിമ ബിഹി വതഖല്ല أو وصل من المرسل إلى المرسل إليه صار متباعدا أشير إليه بما يشار به إلى البعيد وتذكره متى أريد بألف لام ميم السورة لتذكير الكتاب فإنه خبره أو صفته الذي هو هو أو إلى الكتاب فيكون صفته والمراد به الكتاب الموعود انزاله بنحو قوله تعالى انا سنلقي عليك قولا ثقيلا او في الكتب المتقدمه وهو مصدر سمي به المفعول للمبالغه وقيل فعال بمعنى المفعول كاللباس ثم اطلق على المنظوم عباره قبل ان يكتب لانه مما يكتب وأصل الكتب الجمع ومنه الكتيبة لا ريب فيه معناه أنه لوضوحه وسطوع برهانه بحيث لا يرتاب العاقل بعد النظر الصحيح في كونه وحيا بالغا حد الإعجاز لا أن أحدا لا يرتاب فيه ألا ترى إلى قوله تعالى وإن كنتم في ريب مما نزلنا على عبدنا الآية فانه ما ابعد عنهم الريب بل عرفهم الطريق المزيح له وهو ان يجتهدوا في معارضه نجم من نجومه ويبذلوا فيها غايه جهدهم حتى اذا عجزوا عنها تحقق لهم ان ليس فيهم مجال للشبهه. اتريم باغങ്ങൾ ഇൻഷാഅല്ലാ ഇന്ന് നമുക്ക് പരിശോധിക്കാം. ذلك اشاره الى الف لام ميم. ആദ്യം പറയുന്നത് ദാലിക്ക എന്ന പദത്തെക്കുറിച്ചാണ്. ദാലിക്ക എന്നത് ഇസ്മുൽ ഇഷാറത്താണ്. നഹ്വിൻ്റെ കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ദാ എന്നത് ഇസ്മുൽ ഇഷാറത്തും ലാം എന്നത് ബുഅദിനെ സൂചിപ്പിക്കുന്നതും കാഫ് എന്നത് ഖിതാബിനെ സൂചിപ്പിക്കുന്നതുമാണ്. അകലെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കപ്പെടാറുള്ള പദമാണ് ദാലിക്ക എന്നർത്ഥം. ഇവിടെ ദാലിക്ക എന്നതുകൊണ്ട് ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള അഭിപ്രായമാണ് തുടക്കത്തിൽ പറയുന്നത്. ദാലിക്ക ഇഷാറത്തുൻ ഇല അലിഫ്ലാം മീം ഇൻ ഉവ്വില ബിൽ മുഅല്ലഫി മിൻ ഹാദിഹിൽ ഹുറൂഫി ഔ ഫുസ്സിറ ബിസ്സൂറത്തി അവിൽ ഖുർആനി. അലിഫ്ലാം മീം എന്നതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അലിഫ്ലാം മീം എന്നതിനെ അൽ മുഅല്ലഫ് മിൻ ഹാദിഹിൽ ഹുറൂഫി എന്ന് തഅ്വീൽ ചെയ്യപ്പെട്ടാൽ, ഒന്നാമത് പറഞ്ഞ അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി ഹക്കദ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അൽ മുതഹദ്ദ ബിഹി അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഹർഫുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടവ, ഈ ഹർഫുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടവ, അവർ നിർമ്മിക്കുന്ന കലാമിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ അഭിപ്രായം, ആ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിലും, അതുപോലെ അലിഫ്ലാം മീം എന്നത് സൂറത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഖുർആന്റെ പേരാണ്, ഈ മൂന്ന് അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദാലിക്ക എന്നത് അലിഫ്ലാമീം എന്നതിലേക്ക് ഇഷാറത്താവാം. അപ്പോൾ ദാലിക്ക എന്നാൽ അത്, അത് എന്നാൽ ഈ ഹർഫുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ട അത്, അല്ലെങ്കിൽ അലിഫ്ലാമീം എന്ന സൂറത്ത്, അല്ലെങ്കിൽ അലിഫ്ലാമീം എന്ന ഖുർആൻ. ഇങ്ങനെ ദാലിക്കയെ ഈ മൂന്ന് തരത്തിൽ നോക്കിക്കാണുമ്പോൾ അലിഫ്ലാമീം എന്നതിലേക്ക് ഇഷാറത്താവാം. അപ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ദാലിക്ക എന്നത് ബഈദിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ, അകലെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന പദമാണ്. അലിഫ്ലാമീം എന്നതാണെങ്കിൽ ഇപ്പോൾ സംസാരിച്ചിട്ടേ ഉള്ളൂ, അലിഫ്ലാമീം എന്ന് പറഞ്ഞ ഉടനെ ദാലിക്ക പറയാണ്. അപ്പോൾ അത് അകലെയല്ല. അകലെയല്ലാത്ത അലിഫ്ലാമീം എന്നതിനെ എങ്ങനെയാണ് അകലെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദാലിക്ക കൊണ്ട് ഇഷാറത്ത് ചെയ്തത് എന്ന സംശയത്തിന് മറുപടിയായിട്ടാണ് ഫഇന്നഹു ലമ്മാ തുകുല്ലിമ ബിഹി വതഖല്ല, അതുകൊണ്ട് സംസാരിക്കപ്പെട്ടപ്പോൾ, അത് കഴിഞ്ഞുകിടക്കുകയും ചെയ്തപ്പോൾ, അലിഫ്ലാമീം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു, അത് കഴിഞ്ഞു. ഔ വസല മിനൽ മുർസലി ഇലൽ മുർസലി ഇലൈഹി, അല്ലെങ്കിൽ മുർസലിൽ നിന്ന്, അയക്കുന്നയാളിൽ നിന്ന് അയക്കപ്പെടുന്നയാളിലേക്ക്, മുർസലിൽ നിന്ന് മുർസലി ഇലൈഹിയിലേക്ക് ഇത് എത്തിച്ചേർന്നപ്പോൾ, അലിഫ്ലാമീം എന്നത് അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ, സാറ മുതബാഇദൻ, അത് അകലെയുള്ളതായി തീർന്നു. ഉശീറ ഇലൈഹി ബിമാ യുശാറു ബിഹി ഇലൽ ബഈദി, അങ്ങനെ വന്നപ്പോൾ ബഈദിലേക്ക് ഇഷാറത്താക്കപ്പെടാൻ വേണ്ടി, അകലെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ദാലിക്ക കൊണ്ട് ഈ അലിഫ്ലാമീം എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടു, ഇഷാറത്ത് ചെയ്യപ്പെട്ടു. രണ്ട് മറുപടിയാണ് അകലെയുള്ളതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ദാലിക്കയെ അലിഫ്ലാമീം എന്ന ഇപ്പോൾ കഴിഞ്ഞതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടതിന് കാരണമായി പറയുന്നത്. ഒന്ന്, ഒരു കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബഈദിന്റെ ഹുക്മിലാണ്. സംസാരിച്ചു കഴിഞ്ഞ ഒരു കാര്യം, അതുണ്ടായത് എപ്പോൾ എന്ന് നോക്കിയിട്ടല്ല, അത് സംസാരിച്ചു കഴിഞ്ഞു എന്ന് നോക്കുമ്പോൾ അത് ബഈദിന്റെ ഹുക്മിലാണ്. ആ തരത്തിൽ സാധാരണ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞതിലേക്ക് ബഈദിലേക്ക് ഇഷാറത്താക്കുന്നവ കൊണ്ട് ഇഷാറത്താക്കപ്പെടാറുണ്ട് അറബി കലാമിൽ സാധാരണ. രണ്ടാമത്തെ കാരണം, ഔ വസല മിനൽ മുർസലി ഇലൽ മുർസലി ഇലൈഹി എന്നാണ്. മുർസലിൽ നിന്ന് മുർസലി ഇലൈഹിയിലേക്ക് എത്തിച്ചേർന്നാൽ അത് പിന്നെ മുതബായിദായി തീർന്നു, അത് അകലെയായി തീർന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഒരാൾക്കൊരു വസ്തു കൊടുത്താൽ ഇതവിടെ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, അപ്പോൾ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷാറത്താക്കുന്നത്, അടുത്തുള്ളതിലേക്ക് ഇഷാറത്താക്കുന്നതായി. പിന്നെ അവന്റെ കയ്യിലേക്ക്, കൊടുക്കപ്പെട്ടവന്റെ കയ്യിലേക്ക് അത് എത്തിച്ചേർന്നാൽ അതിനെ ശരിക്ക് സൂക്ഷിക്കണം കേട്ടോ, അപ്പോൾ പിന്നെ അത് എന്ന് പറഞ്ഞ്, ദാലിക്ക എന്ന് പറഞ്ഞാണ് അതിലേക്ക് ഇഷാറത്താക്കുന്നത്. കാരണം അത് മുർസലിൽ നിന്ന് മുർസലി ഇലൈഹിയിലേക്ക് എത്തിച്ചേരലോടുകൂടെ അത് അകലെയുള്ള വസ്തു പോലെയായി തീർന്നു. ഈ രണ്ട് നിലയിലും അലിഫ്ലാമീം എന്നത് സംസാരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന നിലയിലും, മുർസലിൽ നിന്ന് മുർസലി ഇലൈഹിയിലേക്ക് എത്തിച്ചേരലോടുകൂടി അത് അകലെയായി എന്ന നിലയിലും, ദാലിക്ക എന്നതിൻ്റെ ഇഷാറത്ത് അലിഫ്ലാമീം എന്നതിലേക്കാവാം. മൂന്ന് തരത്തിൽ അലിഫ്ലാമീം എന്നതിനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ, അഥവാ അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി എന്നോ, അതുപോലെ തന്നെ സൂറത്തിന്റെ പേരാണ് അലിഫ്ലാമീം, അല്ലെങ്കിൽ ഖുർആന്റെ പേരാണ് അലിഫ്ലാമീം, ഈ മൂന്ന് പരിഗണനകൾ വെച്ച് നോക്കുമ്പോഴും ദാലിക്കയുടെ ഇഷാറത്ത് നമുക്ക് അലിഫ്ലാമീം എന്നതിലേക്ക് ആക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. وتذكيره متى اريد بالالف لام ميم السوره للتذكير الكتابي فانه خبره او صفته الذي هو هو ادبا الف لام ميم എന്നതിനെ المؤلف من هذه الحروف എന്ന് തഅവീൽ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഖുർആന്റെ പേരാണ് എന്ന നിലയിൽ നോക്കി കാണുകയോ ചെയ്താൽ ദാലിക എന്ന് പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷേ സൂറത്തിന്റെ പേരാണ് അലിഫ് ലാം മീം എന്ന് വെക്കുമ്പോൾ ദാലിക എന്ന് ഇഷാറത്താക്കുന്നത് ശരിയല്ലല്ലോ. ദാലിക മുദക്കറിലേക്ക്, പുല്ലിംഗ പദത്തിലേക്ക് ഇഷാറത്താക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണല്ലോ. സൂറത്ത് എന്ന പരിഗണന വെച്ച് നോക്കുമ്പോൾ അത് മുഅന്നസാണല്ലോ, സ്ത്രീലിംഗ പദമാണല്ലോ സൂറത്ത് എന്നത്. അപ്പോൾ അതിലേക്ക് തിൽക്ക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇഷാറത്താക്കേണ്ടത്. മുദക്കറിലേക്ക് ഇഷാറത്താക്കുന്ന ദാലിക കൊണ്ടല്ലോ എന്നൊരു സംശയം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, സൂറത്ത് എന്ന് അലിഫ്ലാമിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ ഇതിനെ മുദക്കറാക്കിയത്, ദാലിക എന്നതിനെ മുദക്കറാക്കിയത് ലി തദ്കീരിൽ കിതാബി, കിതാബ് മുദക്കറായത് കാരണമാണ്. കിതാബ് എന്നത് ഒന്നുകിൽ ഫൈനഹു ഖബറുഹു ഔ സിഫത്തുഹു, കിതാബ് എന്നത് ഒന്നുകിൽ ദാലിക്കയുടെ ഖബറോ അല്ലെങ്കിൽ ദാലിക്കയുടെ സിഫത്തോ ആണ്. ഖബറായാലും സിഫത്തായാലും ഒക്കെ കിതാബ് എന്നത് ദാലിക്ക തന്നെയാണ്, ദാലിക്ക എന്നത് കിതാബ് തന്നെയാണ്. രണ്ടും രണ്ടല്ല, മുബ്തദയും ഖബറും പറയപ്പെടുന്ന വസ്തു ഒന്നായിരിക്കുമല്ലോ. സെയ്ദ് നല്ലവനാണ് എന്ന് പറയുമ്പോൾ സെയ്ദ് എന്ന പദവും നല്ലവൻ എന്ന പദവും ഒരേ വസ്തുവിന് മേൽ തന്നെ ചുമത്തപ്പെട്ടിട്ടുള്ളതാണ്. ദാലിക്ക എന്നതും കിതാബ് എന്നതും ഒരേ വസ്തുവിന് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളതാണ്. സിഫത്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നല്ലവനായ സെയ്ദ് എന്ന് നമ്മൾ പറയുമ്പോൾ സെയ്ദ് എന്ന നമ്മുടെ പദവും നല്ലവനായ എന്ന ആ വിശേഷണവും ഒക്കെ ഒരേ വസ്തുവിന് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ദാലിക്ക എന്നത് അലിഫ്ലാമിം എന്ന സൂറത്തിലേക്ക് സൂചനയാണെങ്കിൽ കൂടി അതിന്റെ ഖബറായ അല്ലെങ്കിൽ അതിന്റെ സിഫത്തായ അൽ കിതാബ് എന്നത് മുദക്കറായതുകൊണ്ട് ദാലിക്ക എന്നത് മുദക്കറായി ഉപയോഗിക്കപ്പെട്ടതാണ് എന്ന് അതിന് മറുപടി നൽകുന്നു. ഫലമ്മാർ അശംസ ബാസിഖതൻ ഖാല ഹാദാ റബ്ബി എന്ന് പറയുന്നിടത്ത് ശംസിനെ കുറിച്ച്, ശംസ് എന്ന മുഅന്നസായ പദത്തെക്കുറിച്ച് ഹാദാ റബ്ബി എന്ന് പറയുന്നുണ്ട്. അവിടെ ഹാദാ എന്ന് മുബത്തത മുദക്കറാക്കിയിട്ടുള്ളത് റബ്ബി എന്ന ഖബറിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുപോലെ ഇവിടെയും അതിന്റെ ഖബറിനെ അല്ലെങ്കിൽ അതിന്റെ സിഫത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് ദാലിക്ക എന്നതിനെ മുദക്കറാക്കിയിട്ടുള്ളത് എന്ന് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയത്തിന് അദ്ദേഹം മറുപടി പറയുകയാണ്. ഔ ഇലൽ കിതാബി, അല്ലെങ്കിൽ ഇഷാറത്ത് കിതാബ് എന്നതിലേക്കാക്കാം. ഫയക്കൂനു, അപ്പോൾ അൽ കിതാബ് എന്നതാവും സിഫ, ദാലിക്ക എന്നതിന്റെ സിഫത്താകും. നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ദാലിക്കൽ കിതാബ്, ആ കിതാബ്. സാധാരണ ഇസ്മുൽ ഇഷാറത്തിൽ ജാമിദായാൽ തന്നെ ശേഷമുള്ളത് സിഫത്താകാം ഇസ്മുൽ ഇഷാറത്തിൽ എന്നൊക്കെ ഇസ്മുൽ ഇഷാറത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വൽ മുറാദു ബിഹി, കിതാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം, അൽ കിതാബ് എന്ന് പറയുന്ന കിതാബ് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ്? അൽ കിതാബുൽ മൗഊദു ഇൻസാലുഹു, അവതീർണത വാഗ്ദാനം ചെയ്യപ്പെട്ട കിതാബ് എന്നാണ്. അവതീർണത എവിടെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ബിനഹ്വി ഖൗലിഹി തആല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല പോലുള്ള അള്ളാഹുവിന്റെ വാക്കുകൊണ്ട്. തീർച്ചയായും അങ്ങേക്ക് നാം ഭാരമുള്ള ഒരു വാക്ക് തരുന്നുണ്ട് എന്ന ഖുർആനിലെ തന്നെ പരാമർശങ്ങൾ കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അൽ കിതാബ്. ഔഫിൽ കുതുബിൽ മുതഖദ്ദിമത്തി, അല്ലെങ്കിൽ പഴയകാല വേദങ്ങളിൽ, പഴയകാല ഗ്രന്ഥങ്ങളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കിതാബ്, അതാണ് അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വഹുവ മസ്ദറുൻ, കിതാബ് എന്ന പദം മസ്ദറാണ്, ക്രിയാധാതുവാണ്. സുമ്മിയ ബിഹിൽ മഫ്ഊലു, മഫ്ഊലിന് അങ്ങനെ പേര് വെക്കപ്പെട്ടിട്ടുള്ളതാണ്. കർമ്മത്തിന് ക്രിയാധാതു കൊണ്ട് പേര് നൽകപ്പെട്ടതാണ്. ലിൽ മുബാലഗത്തി, അർത്ഥ കൂടുതൽ ലഭിക്കാൻ വേണ്ടി. അങ്ങനെ സാധാരണ മഫ്ഊലിന് മസ്തർ കൊണ്ട് പേര് വെക്കാറുണ്ട്. കിതാബ് എന്നാൽ എഴുതൽ എന്നല്ലോ, എഴുതപ്പെട്ടത് എന്നാണ്. വക്കീല ഫിആലുൻ ബിമാന മഫ്ഊലിൻ, വക്കീല പറയപ്പെട്ടു ഫിആലുൻ ബിമാനൽ മഫ്ഊലിൻ. ഫിആൽ എന്നത് മഫ്ഊൽ എന്നതിന്റെ അർത്ഥത്തിന് തന്നെയാണ്. ഖിആൽ എന്നതിന്റെ അർത്ഥം തന്നെ മഫ്ഊൽ എന്നാണ്. കല്ലിബാസ്, ലിബാസ് പോലെ. ലിബാസ് എന്നാൽ മൽബൂസ് എന്നാണല്ലോ അർത്ഥം, ധരിക്കപ്പെട്ടത് എന്നാണ്. സുമ്മ ഉത്തലിഖ അൽ മന്ദൂമി ഇബാറത്തൻ, പിന്നെ കിതാബ് എന്ന പദം ഇബാറത്താൽ മന്ദൂമായതിന്, കോർത്തിണക്കപ്പെട്ട പരാമർശത്തിന് ഉപയോഗിക്കപ്പെട്ടു, പറയപ്പെട്ടു. ഖബല അൻ യുക്തബ, എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ടത് എന്ന് മന്ദൂമു ഇബാറ, അൽ മന്ദൂമു ഇബാറ, ഇബാറത്താൽ കോർത്തിണക്കപ്പെട്ടതിന് പറയപ്പെട്ടു. ലിഅന്നഹു മിമ്മ യുക്തബു, കാരണം അത് എഴുതപ്പെടാൻ പോകുന്നതിൻ്റെ ഗണത്തിൽപ്പെട്ടതാണല്ലോ. എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ കിതാബ് എന്ന് പറയപ്പെട്ടത് എഴുതപ്പെടാൻ പോകുന്ന ഗണത്തിൽപ്പെട്ടതാണ്, എഴുതപ്പെടുന്നതിൻ്റെ ഗണത്തിൽപ്പെട്ടതാണിത്, അതുകൊണ്ടാണ്. വഅസ്ലുൽ കത്ബി, കത്ബ് എന്ന പദത്തിൻ്റെ അസ്ല് അൽ ജംഉ, ഒരുമിച്ച് കൂട്ടുക എന്നാണ്. അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുക എന്നാണ്. വമിൻഹുൽ കതീബ, അതിൽ നിന്നാണ് കതീബത്ത് എന്ന പദമുണ്ടായിട്ടുള്ളത്. ഒരുമിച്ച് കൂട്ടുക എന്ന ആ കത്ബ് എന്ന പ്രയോഗത്തിൽ നിന്നാണ് കതീബത്ത്, സൈനിക സംഘത്തിന് പറയാറുള്ള പേരാണ് കതീബ, ഒരു കൂട്ടം ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്ന അർത്ഥത്തിന് കതീബത്ത് എന്ന് പറയാറുണ്ട്. കിതാബ് എന്നാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് തന്നെയാണല്ലോ. ഇനി ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. മാനഹു, അതിന്റെ അർത്ഥം അന്നഹു ലി വുദൂഹിഹി വസുതുഇ ബുർഹാനിഹി, അത് വളരെ വ്യക്തമായത് കാരണം, അതിന്റെ തെളിവുകൾ വളരെ തിളക്കമുള്ളതായത് കാരണം. ബിഹൈസു ലാ യർതാബുൽ അഖലു, ബുദ്ധിമാൻ സംശയിക്കാത്ത നിലയിലാണ് ഉള്ളത്. ബഅദ നവരി സഹീഹി, ശരിയായ ചിന്ത ചിന്തിച്ചാൽ ഒരു ബുദ്ധിമാൻ സംശയിക്കാത്ത നിലയിലാണ് അതുള്ളത് എന്ന അർത്ഥത്തിനാണ്. ഫി കൗനിഹി വഹ്യൻ ബാലിഗൻ ഹദ്ദൽ ഇഅജാസി, ഇഅജാസിന്റെ പരിധിയെ, ഇഅജാസ് എന്ന പരിധിയെ, മറ്റുള്ളതിനെ തോൽപ്പിച്ച് കളയുന്നത്, അശക്തമാക്കി കളയുന്നത് എന്ന ഒരു പരിധിയെ എത്തിച്ച ദിവ്യബോധനമാണ് ഈ കിതാബ് എന്ന വിഷയത്തിൽ. ശരിയായി ചിന്തിച്ചാൽ ഒരു ബുദ്ധിമാന് സംശയം വരാത്ത നിലയിൽ, ഒരു ബുദ്ധിമാൻ സംശയിക്കാത്ത നിലയിലാണ് തെളിവുകൾ പ്രസ്പഷ്ടമായത് കാരണം, വളരെ വ്യക്തമായത് കാരണം ഈ കിതാബ് ഉള്ളത് എന്നാണ് ലാ റൈബ ഫീഹി എന്ന പദത്തിന്റെ അർത്ഥം. വളരെ വ്യക്തവും പ്രസ്പഷ്ടമായ തെളിവുകൾ ഉള്ളതുമായത് കാരണം ബുദ്ധിമാൻ ശരിയായി ചിന്തിച്ചാൽ ഇത് ഇഅജാസ് എന്ന പരിധിയെ എത്തിച്ച ദിവ്യബോധനമാണ് എന്ന വിഷയത്തിൽ സംശയിക്കാത്ത നിലയിലാണ് ഈ പുസ്തകമുള്ളത്, ഈ കിതാബുള്ളത് എന്നാണ് ലാ റൈബ ഫീഹി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലാ അന്നാഹദൻ ലാ യർതാബു ഫീഹി, ഒരാൾക്കും അതിൽ സംശയമുണ്ടാവില്ല, ഒരാളും അതിൽ സംശയിക്കില്ല എന്നല്ല ലാ റൈബ ഫീഹിയുടെ അർത്ഥം. ലാ റൈബ ഫീഹി ഒരാൾക്കും സംശയം ഉള്ളതല്ല അത് എന്നല്ല അതിൻ്റെ ആശയം, മറിച്ച് ഒരു ബുദ്ധിമാൻ ശരിയായി ചിന്തിച്ചാൽ അവന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, തെളിവുകൾ വളരെ വ്യക്തമാവുന്ന, ഇത് വഹിയാണ്, ഇത് ബാലിഗുൻ ഹദ്ദൽ ഇജാസാണ്, ഇജാസിൻ്റെ ഇജാസ് എന്ന പരിധിയെ പ്രാപിച്ചതാണ് എന്ന് ശരിയായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ തക്ക രൂപത്തിലാണ് ഈ കിതാബ് ഉള്ളത് എന്നാണ് ലാ റൈബ ഫീഹിയുടെ അർത്ഥം. ഒരാളും ഇതിൽ സംശയിക്കൂല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അലാ തറ, നീ കാണുന്നില്ലേ, ഇലാ ഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞത് വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫതു ബിസൂറത്തിൻ മിൻ മിസ്ലി അൽആയ, നിങ്ങൾ നമ്മുടെ ദാസനുമേൽ നാം അവതരിപ്പിച്ചതിൽ സംശയത്തിലാണെങ്കിൽ അതിന് സമാനമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവാ. അങ്ങനെ അള്ളാഹു പറഞ്ഞത് നീ കാണുന്നില്ലേ? ഫൈന്നഹു മാ അബഅദ അൻഹുമുർ റൈബ, അള്ളാഹു അവരിൽ നിന്ന് സംശയത്തെ അകറ്റുകയല്ല ചെയ്തത്, അഥവാ സംശയം ഇല്ല എന്ന് പറയുകയല്ല ചെയ്തത്. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു സൂറത്ത് കൊണ്ടുവാ. ബൽ മറിച്ച് സംശയത്തെ നീക്കിക്കളയുന്ന, സംശയത്തെ ഒഴിവാക്കി തരുന്ന, സംശയത്തെ ഇല്ലാതാക്കാനുള്ള വഴി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അത് പോവാൻ, നിങ്ങളുടെ സംശയം നീങ്ങാൻ ഇതാ ഇങ്ങനെ ഒരു വഴിയുണ്ട്. വഹുവ, ഏതാണ് ആ വഴി? ആ പുസ്തകത്തിലെ ഒരു പോർഷൻ, ഒരു ഭാഗം, ആ ഭാഗത്തിന് സമാനമായത് കൊണ്ടുവരിക, അത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനോട് എതിരിടാൻ ശ്രമം നടത്തി നോക്കുക. വയബുദുലൂഫിഹ ഗായത്ത ജുഹുദിഹിം, കഴിവിന്റെ പരമാവധി അതിൽ ചെലവഴിക്കുക എല്ലാ തരത്തിലും. ഈ പുസ്തകത്തിലെ ഒരധ്യായം ആ അധ്യായത്തിന് സമാനമായത് കൊണ്ടുവരാൻ, അതിനെ തോൽപ്പിക്കാൻ. മുഴുവൻ ഖുർആനിന് സമാനമായതും കൊണ്ടുവരേണ്ടതില്ല, അതിലെ ഒരധ്യായത്തിന്. ഏറ്റവും ചെറിയ അധ്യായം തന്നെ എടുത്താൽ മൂന്ന് ആയത്തുകൾ മാത്രമാണല്ലോ ഉള്ളത്. മൂന്ന് ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്തെങ്കിലും എടുത്ത് അതിനോട് മുആറള ചെയ്യാൻ ശ്രമിച്ചു നോക്കുക, അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ സകല ശ്രമങ്ങളും നടത്തി അതിലെ ഒരു നജ്മിനെ, അതിലെ ഒരു ഭാഗത്ത്, ഒരു സൂറത്തിനെ മുആറള ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് അവർ അശക്തരാവുകയാണെങ്കിൽ, തഹക്കലഹും, അവർക്ക് ബോധ്യമാകും, അവർക്ക് ഉറപ്പാകും. അല്ലൈസ ഫീഹി മജാലുൽ ലിശുബഹ, സംശയത്തിനോ തെറ്റിദ്ധാരണക്കോ ഈ പുസ്തകത്തിൽ സ്ഥാനമില്ല എന്നവർക്ക് ബോധ്യമാകും. അതാണ് അള്ളാഹു പറഞ്ഞത്. ഇതിൽ ആർക്കും, അവർക്കാർക്കും സംശയമുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഒരു സൂറത്തിന് സമാനമായത് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുക. ഒരു ചെറിയ ഭാഗത്തെ വെല്ലുവിളിക്കാൻ, മുആറള ചെയ്യാൻ നിങ്ങൾക്കാവുന്നതൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തോറ്റുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ ഇതിൽ സംശയിക്കാൻ സ്ഥാനമില്ല എന്ന്. ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാ റൈബ ഫീഹിയുടെ അർത്ഥം അതിലാർക്കും സംശയമില്ല എന്നല്ല, മറിച്ച് ബുദ്ധിമാൻ ചിന്തിക്കുകയാണെങ്കിൽ, ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ, ഒന്ന് ശ്രമിച്ചാൽ മതിയല്ലോ സമാനമായത് കൊണ്ടുവരാൻ, തനിച്ച് കൊണ്ടുവരേണ്ടതില്ല. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരെയും സഹായത്തിന് കൂട്ടുക. വലവ് കാന ബഅദുഹും ലിബഅദിൻ ലഹീറ എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് യോഗം ചേരുക, വലിയ വലിയ സാഹിത്യകാരന്മാരെ കൂടെ കൂട്ടുക, പരസ്പരം സഹായിക്കുക. എന്നിട്ട് ഈ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിന് സമാനമായത് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് തോറ്റിട്ടുറപ്പ് വരുത്തുക, പരാജയം സംഭവിക്കുന്നിടത്ത് ബോധ്യം വരിക ഇത് സംശയിക്കപ്പെടേണ്ട ഗ്രന്ഥമല്ല എന്ന്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആ അള്ളാഹുവിന്റെ പ്രയോഗത്തിൽ നിന്ന് ലാ റൈബ ഫീഹിയുടെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് ഇമാം ബൈലാവി റഹിമഹുല്ല പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ക്ലാസ് ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ കലാമിനെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.